ഹൃദയത്തിനിതെന്തു പറ്റി, ഒരു നിമിഷം താളം തെറ്റി. പടപട പടപടയ്ക്കുന്നു, തുടി തുടി തുടി തുടിക്കുന്നു, ഹൃദയത്തിനിതെന്തു പറ്റി. ഒരു നൊട്ടം കൊണ്ടെന്നെ കൊന്നു കളഞ്ഞു, ഒരു വാക്കും മിണ്ടാതെ നോക്കിയിരുന്നു. ഒരു നൊട്ടം കൊണ്ടെന്നെ കൊന്നു കളഞ്ഞു, ഒരു വാക്കും മിണ്ടാതെ നോക്കിയിരുന്നു. അറിയാതെ എന്നില്ലെന്തോ പൊട്ടി മുളച്ചു, ഞാനുള്ളിൽ അതിനെ നട്ടു നനച്ചു. എൻ മനസ്സും ദൈവുള്ളിൽ നിന്നേറ്റു പാടി. ഇവളെന്റെ സുന്ദരി ചിരിതൂകും പെൺകുടി, ഇവളെന്റെ സുന്ദരി ചിരിതൂകും പെൺകുടി, ഇവളെന്റെ സുന്ദരി ചിരിതൂകും പെൺകുടി, ഇവളെന്റെ സുന്ദരി ചിരിതൂകും പെൺകുടി. ഞാൻ കണ്ട രാഗം ഒന്നറിയാനായി നോക്കി നിന്നു, എന്റെ പെണ്ണെ നിന്നെ എന്തു ചന്തം, നിന്നെ നോക്കി നിൽക്കാൻ എന്തു ചന്തം, ഓർമ്മയിൽ നീ എന്റെ സ്വന്തം. എന്റെ പെണ്ണെ നിന്നെ എന്തു ചന്തം, എന്റെ പെണ്ണെ നിന്നെ എന്തു ചന്തം. സുന്ദരി ചിരിതൂകും പെൺകുടി, ഇവളെന്റെ സുന്ദരി ചിരിതൂകും പെൺകുടി, ഇവളെന്റെ സുന്ദരി ചിരിതൂകും പെൺകുടി, ഇവളെന്റെ സുന്ദരി ചിരിതൂകും പെൺകുടി.